അതിചരേണ വിശേഷാത് തത്ര ആകാശാദി പ്രതിപത്തൗ പ്രാഗ് വ്രീഹ്യാദി പ്രതിപത്തേ ഭവതി എന്നാണ്. ഇവിടെ സംശയം എന്താണ്? പ്രാഗ് ഗ്രഹ്യാദി പ്രതിപത്തേ, സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വ്രീഹ്യാദി ഭാവത്തെ പ്രാപിക്കുന്നതിന് മുമ്പ്, അതാണ് പ്രാഗ് വിരീഹ്യാദി പ്രതിപത്തേ എന്ന് പറഞ്ഞ ആകാശാദി പ്രതിപത്തു, ആകാശാദികളെ പ്രാപിക്കുന്ന ആ സമയത്തെ കുറിച്ചാണ് ഒരു സംശയം. എന്തുകൊണ്ട് വ്രീഹ്യാദി പ്രതിപത്തിക്ക് മുമ്പ് ആകാശാദി പ്രതിപത്തി എന്ന് പറഞ്ഞ് അതെല്ലാം വിശദീകരിക്കും. എന്തായാലും ഇവിടെ സംശയം അവിടെയാണ്. ദീർഘം ദീർഘം കാലം പൂർവപൂർവ സാദൃശ്യേന അവസ്ഥായേത ഉത്തരോത്തര സാദൃശ്യം ഗച്ഛന്തി ഉദ അല്പം അല്പം രീതി. സംശയം ഇതാണ്, ആകാശാദികളിൽ ആകാശം വായു അമ്പ്രം എന്നെല്ലാം പറഞ്ഞല്ലോ ധൂമം, ഇവിടെ ഈ ഭാവത്തെ പ്രാപിക്കുന്നതിന് മുമ്പ് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്ത് വരുന്നതിന് കാല ദൈർഘ്യമുണ്ടോ? അതോ എളുപ്പം തന്നെ വരാമോ? ആകാശത്തു നിന്ന് വായുവിലേക്ക് വരുന്നത് പെട്ടെന്ന് വരാമോ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ ശ്രുതി എന്താ പറയുന്നത്? അതാണ് ചോദ്യം. ദീർഘം ദീർഘം കാലം, ദീർഘകാലം പൂർവപൂർവ സാദൃശ്യനവസ്ഥായ, നേരത്തെ പറഞ്ഞല്ലോ ആകാശമാകുകയല്ല ആകാശ സദൃശ്യമായി നിൽക്കുകയാണ്. പൂർവപൂർവ സാദൃശ്യേന ആകാശാദി സാദൃശ്യ രൂപത്തിൽ അവസ്ഥായ സ്ഥിതി ചെയ്തിട്ട് ഉത്തരോത്തര സാദൃശ്യം, ആദ്യ ആകാശ സാദൃശ്യമായി നിന്നു, പിന്നീട് ഉത്തര സാദൃശ്യം വായു സാദൃശ്യമാകും. ഇത് ദീർഘകാലം കൊണ്ടാണോ? ഗച്ഛന്തി ഉത അല്പം അല്പം, അത് പെട്ടെന്ന് തന്നെ ഇങ്ങ് കടന്നു വരാമെന്നാണ്. തത്ര അനിയമോ നിയമകാരണ ശാസ്ത്ര ഭവാത്, ഇത് നിയമത്തെ ചെയ്യുന്ന ശാസ്ത്രമില്ലാത്തതുകൊണ്ട് അവിടെ ഇതിന് നിയമമൊന്നുമില്ല എന്ന് പറയുന്നു. തത്ര അനിയമ, ഈ വിഷയത്തിൽ നിയമമൊന്നുമില്ല. നിയമകാരണ ശാസ്ത്രസ്യ അഭാവ, നിയമം ചെയ്യുന്ന ശാസ്ത്രമില്ലാത്തതുകൊണ്ട് ഏവം പ്രാപ്തയിതമാഹ, ഇത്രയും വരുമ്പോൾ ഇവിടെ പറയുന്നു ന അതിചരേണേ, അല്പം അല്പം കാലം ആകാശാദി ഭാവേന അവസ്ഥായ വർഷധാരാഭീസഹ ഇമാം ഭൂമൌ ഭുവം ആപതന്തി. ഒരുപാട് കാലമൊന്നും വേണ്ട, കുറച്ചു കാലം ആകാശം, കുറച്ചു കാലം വായു സമ്പർക്കത്തിലിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് അവസാനം ഭൂമിയിൽ പതിക്കുന്നു വർഷത്തിലൂടെ മഴയിലൂടെ. അതാണ് അല്പം അല്പം കാലം ആകാശാദിഭാവേന അവസ്ഥായ, അല്പകാലം ആകാശാദി സാദൃശ്യത്തിൽ സ്ഥിതി ചെയ്തിട്ട് വർഷധാരാഭിഹി മഴയിലൂടെ, സഹ ഇമാം ഭൂമം ഭുവം ആ പതന്തി, ഈ ഭൂമിയിലേക്ക് പതിക്കുന്നു. കുതേതത്, ഇതങ്ങനെ മനസ്സിലാക്കി വിശേഷ ദർശന, അതാണ് സൂത്രം. ന അതിചിരേണ എന്ന് പറഞ്ഞാൽ അധികം താമസം ഇല്ല, എന്നിട്ട് പറയുന്നു വിശേഷാത് എന്ന് പറഞ്ഞാൽ വിശേഷ ദർശനാ. അതെന്താ വിശദീകരിക്കുന്നു? തഥായി ഗൃഹ്യാദി ഭാവാപത്തേരനന്തരം വിശിനഷ്ടി അതോ വൈഖലു ദുർനിഷ്പ്രപത്തരം ഇതി. പ്രപത്തരം എന്ന് പറഞ്ഞാൽ പ്രപത്തരം എന്നാണ്. പ്രപൂർവത്തിലുള്ള പത് ധാതുവിൽ നിന്ന് പതത തപ്രത്യം വന്നിട്ട് അതിൽ നിന്ന് തരപ്പപ്രത്യം വരികയാണ്. ഒരു താ കൂടെ അവിടെ വേണം, പക്ഷെ അതില്ല. അതിനെ കുറിച്ച് അടുത്ത് പറയും. തഥാഹി വിരഹ്യാദി ഭാവാപത്തേരനന്തരം, വിരഹ്യാദി സാദൃശ്യത്തെ പ്രാപിച്ചിട്ട് അനന്തരം ബാക്കി എന്താണെന്നുള്ള വിശിനിഷ്ടി അവിടെ വിശേഷിച്ച് പറയുന്നു, വിശേഷിപ്പിക്കുന്നു. ശ്രുതി എന്താണ്? അതോ വൈഖലു ദുർനിഷ്പ്രപത്തരം ഇതി. തകാര ഏക ഛന്ദസ്യാം പ്രക്രിയായാം ലുപ്തോ മന്തവ്യം. ഒരു തകാരം ലോപിച്ചു പോയി ഛന്ദസ്സിൽ, വേദത്തിൽ അങ്ങനെയാണ്. വൈദിക പ്രക്രിയ, വൈദിക വ്യാകരണം വേറെയാണ്, അങ്ങനെ ലോപിച്ചു. ഛാന്ദസോ ലോപഹ എന്ന് പറയും. ഇതാണ് തകാര ഏക ഒരു തകാരം. ഛാന്ദസ ഛന്ദസ്യാം പ്രക്രിയായാം ലുപ്തോ, ലുപ്തമായി മനസ്സിലാക്കും. ദുർനിഷ്പ്രപതരം അതിനെ വ്യാഖ്യാനിക്കുന്നു. ദുർനിഷ്ക്രമതരം ദുഃഖതരം അസ്മാത് ഗൃഹ്യാദിഭാവ നിസ്സരണം ഭവതിത്യഥ. പറയുന്നു അവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് അതിൽ നിന്നും ഗൃഹ്യാദിഭാവത്തിൽ നിന്നും മാറുന്നു. കാരണം ഗൃഹ്യാദിഭാവത്തെ പ്രാപിച്ചിട്ട് ആ ജീവൻ അതിനെയൊക്കെ ഭക്ഷിക്കുന്ന പുരുഷനെ പോകുന്നു. അതാണ് അവിടെ നിന്നുള്ള ചാട്ടം. പുരുഷനിൽ രേതസ്സായി സ്ത്രീയിൽ ഗർഭമായിത്തീരുന്നു. അവിടെയൊക്കെ സമ്പർക്കം വരുന്നു. പക്ഷെ ഇവിടെ ഗൃഹിയിൽ നിന്ന് പുരുഷനിലെത്തുന്നത് എന്താണ്? ദുഃഖം. ദുർനിഷ്പ്രപതരം, ദുർനിഷ്ക്രമതരം, ദുഃഖതരം എന്നർത്ഥം. അസ്മാ ഗൃഹ്യാദിഭാവ നിസ്സരണം ഭവതി. തദത്ര ദുഃഖം നിഷ്പ്രപതനം പ്രദർശയൻ പൂർവേഷു സുഖം നിഷ്പ്രപതനം ദർശയൻ. അപ്പൊ ഇവിടെ മാത്രം വന്നപ്പം ബ്രേഹിയിൽ നിന്ന് പുരുഷനിലെത്തിച്ചേരുന്നത് ദുഃഖമാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മനസ്സിലാക്കണം അതിനു മുമ്പൊക്കെ സുഖമായിരുന്നു, അതുവരെ സുഖമായിരുന്നു എന്നാണ്. തദത്ര ദുഃഖം നിഷ്പ്രപതനം പ്രദർശയൻ. ദുഃഖമായ പ്രപതനം, മാറുക, പുരുഷനിലേക്ക് മാറുക എന്നുള്ളത് ഇവിടെ കാണിച്ചുകൊണ്ട് പൂർവേഷു പൂർവസ്ത്രങ്ങളിലെല്ലാം സുഖം നിഷ്പ്രപതനം, സുഖകരമായിട്ടാണ് പൂർവത്തിലെ സഞ്ചാരം. അതെല്ലാം ശ്രുതി പറയുന്നതാണ് ദർശയരി. അപ്പോൾ എന്താണ് ഇവിടുത്തെ ദുഃഖം, എന്താണ് അവിടുത്തെ സുഖം? അത് പറയുന്നു. സുഖദുഃഖതാ വിശേഷാശ്ചായം നിഷ്പ്രപതനസ്യ കാല അല്പത്വ ദീർഘത്വ നിമിത്ത. ഇത് സുഖവും ദുഃഖവും എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സുഖവും ദുഃഖമല്ല. സുഖം എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം, ദുഃഖം എന്ന് പറഞ്ഞാൽ ദീർഘകാലം, ഇത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ സുഖം അനുഭവിക്കുന്നു ദുഃഖം അനുഭവിക്കുന്നു എന്നല്ല. സുഖദുഃഖതാ വിശേഷസ്ഥ, സുഖദുഃഖതാ വിശേഷം എന്ന് പറയുന്നത് നിഷ്പ്രപതനസ്യ കാല അല്പത്വ ദീർഘത്വ നിമിത്തം. കാലാൽപത്വവും കാലദീർഘത്വവും നിമിത്തമായിട്ടാണ്. തസ്മിൻ നവധൗ ശരീര അനുഷ്പത്തേർ ഉപഭോഗ സംഭവം. ഇപ്പൊ സുഖം ദുഃഖം എന്ന് പറയുന്നത് വ്രീഹിഭാവത്തിന് മുമ്പ് ഈ ജീവൻ സുഖത്തെ അനുഭവിക്കുന്നു, വ്രീഹിഭാവത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുഃഖത്തെ അനുഭവിക്കുന്നു എന്ന് എന്തുകൊണ്ട് വ്യാഖ്യാനിക്കുന്നില്ല? കാരണം അവിടെ സ്ഥൂല ശരീരമില്ല. സുഖദുഃഖങ്ങളെ അനുഭവിക്കണമെങ്കിൽ അനുഭവിക്കുന്നതിന് വേണ്ട ശരീരം വേണം. അത് ഓരോ ലോകത്തും ചെല്ലുമ്പോൾ അവിടെ നിന്ന് പ്രത്യേക ശരീരം കിട്ടും. നേരത്തെ പറഞ്ഞല്ലോ സ്വർഗത്തിൽ ചെന്നപ്പോൾ അപ്മയമായ ശരീരം കിട്ടും. അത് സുഖത്തെ അനുഭവിക്കുന്നതിന് വളരെ വിശിഷ്ടമായ ശരീരമാണ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ആ സൂക്ഷ്മ ശരീരമേ ഉള്ളൂ. അതിലാണ് ഈ അനിശ്ചയം ഇരിക്കുന്നത്, ജീവന്. അപ്പോൾ ജീവൻ സൂക്ഷ്മ ശരീര ആവേഷ്ടിതനായി എന്ന് പറയുന്നു. സൂക്ഷ്മ ശരീരത്തെ ധരിച്ചുകൊണ്ട് അതുകൂടെ ചേർന്നേ വസ്ത്രം ധരിക്കുന്ന പോലെയല്ല, കാരണം വസ്ത്രം ധരിച്ചില്ലെങ്കിലും താൻ വേറെ ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല, സൂക്ഷ്മ ശരീരത്തോടു കൂടിയാണ് ജീവൻ എന്ന് പറയുന്നത്. കേവല ചൈതന്യമല്ല, ആ സൂക്ഷ്മ ശരീരത്തിലാണ് ഈ കർമാശയം ഇരിക്കുന്നത്, കർമ്മ സംസ്കാരം. പക്ഷേ അതിൽ ഭോഗം സംഭവിക്കത്തില്ല, സുഖ ദുഃഖ അനുഭവം രണ്ട് സംഭവിക്കത്തില്ല. അതിന് ഇനി ഒരു ശരീരം കൂടി വേണം. അപ്പം അതില്ലാത്തതുകൊണ്ട് അവിടെ സുഖവും ദുഃഖമൊന്നും ഇല്ല. കാലവ്യത്യാസമുണ്ട്, ആകാശത്തിലും മറ്റും എളുപ്പം വരും, ബ്രൂഹിയാദികളിലും മറ്റും വന്നു കഴിഞ്ഞാൽ എളുപ്പം നടക്കില്ല. കാരണം ബ്രൂഹി വരുന്നു, അത് ഒരു പുരുഷൻ തന്നെ അത് ഭക്ഷിക്കണം, അതിന് കാലതാമസം പിടിക്കും. ആ പുരുഷൻ ഭക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ അവൻ്റെ ശരീരത്തിൽ ചിലപ്പം പുരുഷൻ ഭക്ഷിക്കുന്നത് കുട്ടിയായിരിക്കുമ്പോഴായിരിക്കും, പിന്നെ എത്രയോ കാലം അവൻ യുവാവാകുന്നത് വരെ ആ ശരീരത്തിനത് പ്രതീക്ഷിക്കണം, എന്നാലേ പിന്നെ അത് പുത്രനാകത്തുള്ളൂ. അങ്ങനെയൊക്കെ കാലതാമസങ്ങളുണ്ട്. അതാണ് തസ്മിൻ അവധു ശരീരനിഷ്പത്തേഹേ ഉപഭോഗ സംഭവ. അവിടെ സൂക്ഷ്മ ശരീരമേ ഉള്ളൂ, സ്വഭോഗ ആയതനമായ ശരീരം ഇല്ല. തസ്മാത് ഗൃഹ്യാദിഭാവാപത്തേ പ്രാഗ് അല്പേനൈവ കാലേന അവരോഹസ്യ. അതുകൊണ്ട് ഗൃഹ്യാദി ഭാവം പ്രാപിക്കുന്നതിന് മുമ്പ് അല്പകാലം കൊണ്ടെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ അവരോഹം താഴോട്ടുള്ള വരവ് നടക്കും. ഗൃഹീഭാവത്ത് വന്നു കഴിഞ്ഞാൽ കാലതാമസം. ഇത് ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കും. അതാണ് നാതിചരേണ വിശേഷ എന്ന് പറഞ്ഞു, വിശേഷമായി അത് പറഞ്ഞിട്ടുണ്ട്. അന്യ അധിഷ്ഠിതേഷു പൂർവോത് അഭിലാപ തസ്മിൻ അവരോഹേ പ്രവർഷനാനന്തരം പഠ്യതേ. ഈ അവരോഹത്തെ കുറിച്ച് പറയുന്നിടത്ത് ശ്രുതിയിൽ പ്രവർഷണത്തിന് ശേഷം മഴ അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നു. എന്ത് പറയുന്നു? ഇഹ ഗ്രീഹി യവാഹ ഓഷധി വനസ്പതയ തില മാഷ ജായന്തേ ഇതി. അപ്പോ മഴയിലൂടെ അത് വ്രീഹി യപമാകുന്നു, ഓഷധി വനസ്പതികളാകുന്നു, തില മാഷങ്ങളാകുന്നു എന്ന് വെച്ചാൽ ചെറിയ കുറ്റിച്ചെടികളാകുന്നു എന്ന് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ ജായന്തേ എന്ന് പറഞ്ഞ അതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നെൽ ചെടിയായി ഗോതമ്പ് ചെടിയായൊക്കെ ജനിക്കുകയാണോ അല്ലയോ, അങ്ങനെ ഒരു ജന്മം അതിനുണ്ടാകുകയാണോ അതുപോലെയോ എന്നാണ് ജായന്തി എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നു. ഇത്ര സംശയം അവിടെ സംഭവിക്കും. അസ്മിന്നവതു സ്ഥാവര ജാത്യാപന്നാഹ സ്ഥാവര സുഖ ദുഃഖ ഭാജോ അനുശയനോ ഭവന്തി അഹോസി ക്ഷേത്രജ്ഞാന്തര അധിഷ്ഠിതേഷു സ്ഥാവര ശരീരേഷു സംശ്ലേഷ മാത്രം ഗച്ഛതി. ഇവിടെ സംശയം ഇതാണ്, അങ്ങനെ വരുന്ന ഈ ജീവൻ ഒരു നെൽച്ചെടിയിൽ അതിൻ്റെ ആത്മാവായി പ്രവേശിക്കുകയാണോ, എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ ആത്മാവായി പ്രവേശിച്ചത്, അതോ ആ നെൽച്ചെടിക്കൊരു ആത്മാവുണ്ട്, ഈ വരുന്ന ജീവൻ അതിനോട് മുമ്പ് പറഞ്ഞതുപോലെ ആകാശത്തോട് സ്പർശിച്ചിരിക്കുന്നു, സംസ്പർശം സംയോഗം സംബന്ധം മാത്രമാണ്. അവിടെ വേറെ ജീവനുണ്ട്, അവിടെ ഒരു ക്ഷേത്രജ്ഞനുണ്ട്. ആ ക്ഷേത്രജ്ഞനോടൊരു ബന്ധം വരുന്നു. ഇതിലേതാ? അതേ ആ ക്ഷേത്രജ്ഞൻ തന്നെയാകുന്നു. ഇതിനെല്ലാം ജീവനുണ്ടല്ലോ. ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം വ്രീഹി യവാദി ആ ചെടികൾ, അതാണ് ക്ഷേത്രം. അതിൻ്റെ ഉള്ളിലിരുന്ന് ഒരു ജീവൻ ക്ഷേത്രജ്ഞനായിരിക്കുന്നു. ഈ വരുന്ന ജീവന്മാർ, സൂക്ഷ്മ ശരീരത്തോടുകൂടി വരുന്ന ജീവന്മാരിവിടെ മഴയിലൂടെ വന്നിട്ട് ക്ഷേത്രജ്ഞനാകുകയാണോ അതോ അതിനോട് ചേർന്നിരിക്കുന്നു? ഇതാണ് ഇവിടുത്തെ സംശയം. കിമസ്മിന്നവതു സ്ഥാവര ജാത്യാപന്നാഹ. സ്ഥാവരങ്ങളെന്ന് പറയുന്നത് വ്രീഹ്യവാദികൾ. ആ ജന്മത്തെ പ്രാപിച്ചിട്ട്, ജാതി എന്ന് പറഞ്ഞാൽ ജന്മം, ആ ജന്മത്തെ പ്രാപിച്ചിട്ട് സ്ഥാവര സുഖദുഃഖഭാവോ അനുശയിനോ ഭവന്തി. ആ സ്ഥാവരങ്ങളുടെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നവനാകുന്നു ഈ അനുശയികൾ എന്നാണ്. സ്ഥാവര സുഖദുഃഖഭാക്. സ്ഥാവരങ്ങളുടെ സുഖദുഃഖങ്ങളെ ഭജിക്കുന്നവൻ, അനുഭവിക്കുന്നവൻ ആണോ അനുശയികൾ? ഭവന്തി ആഘോഷിത്ത്. അതോ മറിച്ച് ക്ഷേത്രജ്ഞാന്തര അധിഷ്ഠിതേഷു. മറ്റൊരു ക്ഷേത്രജ്ഞൻ അധിഷ്ഠിതമായിരിക്കുന്ന വേറൊരു ജീവനുള്ള സ്ഥാവര ശരീരേഷു വ്രീഹിയവാദി ശരീരങ്ങളിൽ സംശ്ലേഷം മാത്രം, ഒരു ബന്ധം അതിനോട് ഒട്ടിനിക്കുന്നു. ഗച്ഛന്തി ഇതി കിം താവത് പ്രാപ്തം. എന്താ നിങ്ങളുടെ അഭിപ്രായം? പറയുന്നു സ്ഥാവരജാത്യാപന്നാഹ തസുഖ ദുഃഖഭാജു അനുശയിനോ ഭവന്തി. പൂർവക്ഷി പറയുന്നു സ്ഥാവര ജന്മത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജായന്തി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വ്രീഹി യവാദി ജന്മത്തെ പ്രാപിക്കുന്നു. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. സ്ഥാവര ജാത്യാപന്നാഹ സ്ഥാവര ജന്മത്തെ പ്രാപിച്ചിട്ട് തസുഖദുഃഖഭാജോ അനുശയിനോ ഭോ. ആ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു എന്നാണ്. കുതേതത്, എന്തുകൊണ്ട്? ജനേർ മുഖ്യാർത്ഥത്വത്തെ. കാരണം ജായന്തേ, ജനീ പ്രാദുർഭാവി എന്ന് പറയുന്ന ധാതുവിന്റെ രൂപമാണ്. അതിന്റെ അർത്ഥം എടുക്കണം. അപ്പൊ ജനിക്കുന്നു എന്ന് തന്നെ പറയുന്നു. അതാണ് ജനേഹേ എന്ന് വെച്ചാൽ ജനി ധാതുവിന്റെ മുഖ്യാർത്ഥത്വ ഉപപത്തേഹേ. മുഖ്യാർത്ഥം സ്വീകരിക്കുന്നതാണ് യുക്തം. സ്ഥാവര ഭവസ്യജ ശ്രുതി സ്മൃതിയോ ഉപഭോഗ സ്ഥാനത്വ പ്രസിദ്ധേ. അത് മാത്രമല്ല, ശ്രുതിയിലും സ്മൃതികളിലും എല്ലാം പറയുന്നു ആ സ്ഥാവര ജീവികളിലും സുഖദുഃഖാനുഭവങ്ങളുണ്ടെന്ന്. സ്ഥാനം അന്യേ പ്രപദ്യന്തേ യോനി മന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിനഃ. സ്ഥാണു അന്യേന സംയന്തി യഥാ കർമ്മ യഥാ ശ്രുതം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. സ്ഥാണു എന്ന് പറയുന്നത് സ്ഥാവര ജന്മങ്ങളെയാണ് എന്നാണ്. അങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ ജീവികളായി ജനിക്കുന്നു എന്നാണ് സ്ഥാവര ഭാവസജ സ്മൃതി സ്മൃത്യോർ. സ്മൃതി സ്മൃതികളിലെല്ലാം ഉപഭോഗ സ്ഥാനത്വ പ്രസിദ്ധേഹി. അതുമാത്രമല്ല പശുഹിംസാദി യോഗാച്ച ഇഷ്ടാദേഹേ കർമ്മജാതസ്യ അനിഷ്ടഫലത്വപൂർത്തി. പശുഹിംസയുണ്ട് എന്നുവെച്ചാൽ പ്രാണിഹിംസ. പശു എന്ന് വെച്ചാൽ പ്രാണി, നമ്മുടെ പാല് തരുന്ന പശുവല്ല. പ്രാണിഹിംസ എന്ന് പറയുന്നത് കർമ്മത്തിലുണ്ട്. അഗ്നിഷോമീയം പശും ആലഭേത. ജ്യോതിഷ്ഠോമയാഗത്തിന്റെ അംഗയാഗമാണ് അഗ്നിഷോമീയ യാഗം. എന്നുവെച്ചാൽ അതിനോടൊപ്പം ചെയ്യുന്ന ഒരു യാഗം. അവിടെ പറഞ്ഞിരിക്കുന്ന അഗ്നിഷോമീയം പശും ആലഭേത, അവിടെ ഒരു പ്രാണിയെ കൊല്ലണം അഗ്നി സോമ ദേവതകൾക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ ഹിംസയുണ്ടല്ലോ. അപ്പോൾ അത് സാഖ്യന്മാരും മറ്റും പറയുന്നത് ഹിംസയുണ്ടോ പാപം അനുഭവിച്ചേ മതിയാവും. ഹിംസിക്കുന്നതുകൊണ്ട് പാപം അനുഭവിക്കും. അപ്പോൾ വൈദികനും അതിൻ്റെ പാപഫലം അനുഭവിക്കും എന്നാണ് അവർ പറയുന്നത്. ആ യാഗത്തിൻ്റെ പുണ്യം കിട്ടും, പക്ഷേ പാപം ചെയ്താൽ അതിൻ്റെ ഫലവും അനുഭവിക്കുന്നു. രണ്ടും തരും. പക്ഷെ വൈദികന്മാരത് സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് അത് നഹിംസ്യാത് സർവഭൂതാനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോര പ്രാണികളെയും കൊല്ലരുത്, സാമാന്യ വിധിയാണ്. എന്നിട്ടാണെന്ന് പറയുന്നത് അഗ്നിഷോമീയം പശു ആലഭത്തേ, അലഭേദാന്നും ആലഭത്തേ എന്ന് രണ്ടു തരത്തിൽ പറയും. അപ്പൊ ഇത് അപവാദമാണ്. അപ്പൊ ഉത്സർഗത്തെ അപവാദം ബാധിക്കും എന്ന് പറഞ്ഞാൽ യാഗത്തിൽ ഹിംസ ആകാം, ദോഷമില്ല. ഉത്സർഗ അപവാദ ന്യായത്തെ എടുക്കുന്നു. സംഖ്യന്മാരും മറ്റും പറയുന്ന ഇവിടെ ഉത്സർഗ അപവാദ ന്യായം എടുക്കാൻ പറ്റത്തില്ല. ഉത്സർഗ അപവാദം ന്യായം എവിടെയാ സാറിന് എടുക്കുന്നത്? രണ്ടെണ്ണം വരുന്നു, അവിടെയാണ് ഉത്സർഗ അപവാദ ന്യായം എടുക്കുന്നത്. പക്ഷെ ഇവിടെ ഇവർ പറയുന്നത് അത് അവിടെ സാധാരണ കാണുവരുന്നത് ദുർബലമായ വിധി പ്രബലമായ വിധിയെ ബാധിക്കും. അതാണ് ഉത്സർഗാപവാദ ന്യായത്തിന്റെ അടിസ്ഥാന തത്വം. ദുർബലൻ പ്രബലനം ബാധിക്കും. അപ്പോ ഔസർഗീയ വിധിയാണ് മാ ഹിംസ്യാദ് ന ഹിംസ്യാദ് സർവഭൂതാനി. അപവാദ വിധിയാണ് എന്താണോ അഗ്നിഷോമിയും പശു ആലഭത്തെ. പിന്നെ ഇതിനകത്ത് വേറൊരു അഭിപ്രായമുണ്ട്, മാഹിംസ്യാ സർവഭൂതാനി എന്ന് പറയുന്നത് വേദത്തിലില്ലെന്നും ചിലർ പറയുന്നു. അത് മഹാഭാരതത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ വേദം പരിശോധിച്ച് നോക്കണം, അങ്ങനെ ഉണ്ടോ ഇല്ല ഇല്ലാന്ന് ഞാൻ ധൈര്യമായി പറയുന്നില്ല, ചിലരുടെ അഭിപ്രായമാണ്. അതുപോട്ടെ, എന്തായാലും അത് ഔസർഗീയ വിധിയും മറ്റൊന്ന് അപവാദ വിധിയുമാണ്. ദുർബലൻ പ്രബലനെ ബാധിക്കുമെന്നാണ്. അതുകൊണ്ട് യാഗത്തിൽ ഹിംസ ചെയ്യാം, അതുകൊണ്ട് ദോഷമൊന്നും വരത്തില്ല. അത് വൈദികന്മാരുടെ സിദ്ധാന്തം എന്താണ്? ഇപ്പൊ യാഗത്തിൽ യാഗം ചെയ്യുന്ന ഒരാൾ എന്ന കളഞ്ചം പക്ഷയെ നിഷേധിച്ചിട്ടുണ്ട്. ഒന്ന് ചുള്ളി ഭക്ഷിക്കരുത്. യാഗം ചെയ്യുന്ന ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് ഉള്ളി ഭക്ഷിച്ചു, ഭക്ഷിച്ചു എന്താ സംഭവിക്കുന്നത്? അവർ പറയുന്നത് ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം എന്നെല്ലാം നിശ്ചയിക്കുന്നത് ഇവിടെയും പലവണ പറഞ്ഞെന്താണ്, ശബ്ദപ്രമാണത്തിലൂടെയാണ്. അപ്പൊ യാഗം ഇന്ന ഇന്ന രീതിയിലൊക്കെ ചെയ്യണമെന്ന് വിധിച്ചിട്ടുണ്ട്. ആ വിധിപ്രകാരം യാഗം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിൽ വൈഗുണ്യം ഒന്നും സംഭവിച്ചില്ലെങ്കിൽ, വൈഗുണ്യം സംഭവിക്കുക എന്ന് പറയുന്ന ആ വിധി അനുസരിച്ച് കർമ്മം ചെയ്യുന്നിടത്ത് എവിടെയെങ്കിലും പിഴ സംഭവിച്ചു കഴിഞ്ഞാൽ ഫലത്തിലും ന്യൂനത വരും. അപ്പൊ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരിക്കുക, ഫലം ഉറപ്പാണ്. അതാണ് വൈദികന്മാർ പറയുന്നത്. പറയുന്നു അങ്ങനെ നിഷിദ്ധമായ ഒരു കാര്യം കളഞ്ഞ ഭക്ഷണം ഭക്ഷിച്ചാലോ? പറയുന്നു കളഞ്ഞ ഭക്ഷണം ഭക്ഷിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഈ പ്രകരണത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ യാഗം ചെയ്യുന്ന സമയത്ത് കളഞ്ഞം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുമാരലഭട്ടന്റെ സിദ്ധാന്തമാണ് അത് യാഗത്തെ ബാധിക്കത്തില്ല. അവിടെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് യാഗത്തെ ബാധിക്കത്തുള്ളൂ. അവിടെ നിഷേധിച്ചിട്ടില്ലാത്തത് കൊണ്ട് ദോഷമൊന്നുമില്ല, കളഞ്ഞം ഭക്ഷിക്കാം എന്നാണ് അവർ പറയുന്നത്. സംഖ്യന്മാരും മറ്റും പറയുന്നത് അങ്ങനെയല്ല എന്നുവെച്ചാൽ അതുകൊണ്ട് ദോഷം ഒന്നും ഉണ്ടാകത്തില്ല, യാഗത്തിൻ്റെ പൂർണ്ണഫലം കിട്ടും എന്നാണ്. സംഖ്യന്മാരും മറ്റും പറയുന്നത് അഹിംസ സർവഭൂതാനി എന്ന് പറയുന്നത് ഔസർഗീയ വിദ്യയാണ്. അഗ്നിഷോമീയം പശം ആലഭേദം എന്ന് പറയുന്നത് അതിൻ്റെ അപവാദമല്ല. കാരണം ഒരു വിധി മറ്റൊന്നതിനെ ബാധിക്കുന്നതിന് പ്രബലവും ദുർബലവുമായിരുന്നാൽ മാത്രം പോരാ, പിന്നെ പരസ്പര വിരോധം വേണം. വിരോധം ഉണ്ടെങ്കിലേ ബാധിക്കത്തുള്ളൂ. അപവാദ വിധി എന്ന് പറയുന്നത് ഉസർഗ വിധിയുടെ വിരോധിയായിരിക്കണം. ഇവിടെ വിരോധമില്ല. അവർ പറയുന്നു എന്നുവെച്ചാൽ ഹിംസ ചെയ്താൽ പാപം ഉണ്ടാവും. വിരോധം എന്തുകൊണ്ടില്ല? പറയുന്നു മഹാഹിംസ സർവഭൂതാനി എന്ന് പറഞ്ഞ് ഹിംസയെ നിഷേധിച്ചത് ഹിംസ പാപജനകമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഹിംസിക്കരുത്, ഹിംസിച്ചാൽ എന്താ കുഴപ്പം, പാപം ഉണ്ടാവും. എന്നുവെച്ചാൽ ഹിംസ ചെയ്യുന്ന പുരുഷനെ അതിൽ നിന്ന് നിവർത്തിപ്പിക്കാനാണ്. എന്നുവെച്ചാൽ അത് പുരുഷാർത്ഥമാണത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷയം വേറെ. പുരുഷാർത്ഥമായി വിധിച്ച ഒരു കാര്യമാണ്, പുരുഷന് പാപം ഉണ്ടാകരുത്. അഗ്നിഷോമിയും പശും ആലഭേദ എന്ന് പറയുന്നതോ അത് യാഗത്തിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് പുരുഷാർത്ഥമായി വിധിച്ചതല്ല, അത് ക്രത്വർത്ഥമാണ്. ക്രത്വം യാഗം, യാഗത്തിന് വേണ്ടിയാണ്. വിഷയഭേദമുണ്ടിവിടെ, ഒന്ന് പുരുഷാർത്ഥം മറ്റൊന്ന് ക്രത്വാർത്ഥം. വിഷയഭേദം വരുമ്പോൾ പരസ്പര വിരോധമില്ല. ഒന്ന് പ്രവർത്തിക്കേണ്ടത് ഒരു സ്ഥലത്ത്, ഹിംസ പ്രവർത്തിക്കുന്നത് ക്രതുവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്രതുവിന് വേണ്ടി ഹിംസ ചെയ്തു കഴിഞ്ഞാൽ അത് മാഹിംസ്യാതെന്ന് പറയുന്ന ഔസർഗ വിധിയുടെ അപവാദമല്ല. എന്നുവെച്ചാൽ അവിടെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുഃഖം അനുഭവിക്കേണ്ടി വരും. അതാണ് സംഖ്യന്മാരുടെയും വേണ്ടി പക്ഷം. പക്ഷെ വൈദികന്മാർ ഇത് അംഗീകരിക്കും. അവർ പറയുന്നു അവിടെ ചെയ്തു കഴിഞ്ഞാൽ പാപം ഇല്ല. രണ്ടഭിപ്രായം അതാണ് ഇവിടെ പറയുന്നത്. പശുഹിംസാദി യോഗാസ്ഥ ഇഷ്ടാദേഹി കർമ്മജാതസ്യ അനിഷ്ടഫലത്വത്തെ, ഇത് പൂർവക്ഷി പറയുന്നതാണ്. പശുഹിംസ, പ്രാണിഹിംസ തുടങ്ങിയ ദോഷങ്ങളുള്ളത് കൊണ്ട് ഈ കർമ്മജാതം, ഇഷ്ടാദി കർമ്മങ്ങൾ അനിഷ്ടഫലം ഉണ്ടാകും. അതുകൊണ്ടെന്താണ്, ഈ സ്ഥാവരഭാവത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടെ ദുഃഖം അനുഭവിക്കും. അങ്ങനെ ദുഃഖം അനുഭവിക്കണമെങ്കിൽ അവിടെ ചെന്ന് ഒട്ടി നിന്നാൽ പോരെ, പിന്നെ അവിടെ ക്ഷേത്രജ്ഞനായിരിക്കണം. അജീവനായി തന്നെ മാറണം, എന്നാലേ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ പറ്റും. ജീവനായി മാറിയില്ലെങ്കിൽ സുഖദുഃഖത്തെ അനുഭവിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ശരീരമില്ല, ഭോഗായതനമായ ശരീരമില്ല. ഇത് പൂർവക്ഷിയുടെ അഭിപ്രായമാണ്. എന്താണ് തസ്മാ മുഖ്യമേവ ഇതം അനുശ്ചയിനാം ബ്രഹ്യാദി ജന്മ. അതുകൊണ്ട് അവിടെ ബ്രഹ്യാദി ജന്മത്തെ പ്രാപിക്കുന്നു എന്നാണ്. സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു എന്ന് ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കണമെന്നാണ് പൂർവക്ഷി പറയുന്നത്. ജന്മം മുഖ്യമാണെന്ന് വെച്ചാൽ ജായന്തേ എന്ന് പറയുന്ന ജനി പ്രാദുർഭാവി എന്ന് പറയുന്ന ധാതുവിന്റെ മുഖ്യാർത്ഥത്തെ തന്നെ എടുക്കണം എന്നാണ്. അതുപോലെ സ്വാദി ജന്മവർ, കാരണം ശ്രുതി തന്നെ പറയുന്നുണ്ടെന്നാണ്. കപൂയ ചരണാഹ കപൂയ യുവനിം ആപദ്യന്തേ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്ന സൂകര യുവനിം വാ ശ്വാ യോനിം വാ ചണ്ടാള യോനിം വാ ഇങ്ങനെയൊക്കെ പറയുന്നു. യഥാശ്വാ യോനിം വാ സൂകര യോനിം വാ ചണ്ടാള യോനിം വാദി വേദി മുഖ്യമേവ അനുഷയിനാം സ്വാദി ജന്മ തത്സുഖ ദുഃഖ അന്നിതം ഭവതി. അങ്ങനെ ജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ സ്വാദി ജന്മങ്ങളെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയെല്ലാം ക്ഷേത്രജ്ഞനായി തന്നെ ഇരിക്കുന്നു, ക്ഷേത്രജ്ഞനോട് ഒട്ടിയിരിക്കുകയല്ല ചെയ്യുന്നു. മത്സ്യോയോനിമ്പ സുഹരയോനിമ്പ ചണ്ടാള യോനിം വേദി മുഖ്യമേവ അനുസീന ശോതിജന്മ. അവിടെ ക്ഷേത്രജ്ഞനായിരിക്കുന്നു. തസുഖദുഃഖ അന്യതം, ആ സുഖദുഃഖത്തോട് കൂടിയിരിക്കുന്നു എന്നാണ്. ഏവം ഗൃഹ്യാദി ജന്മാവി, അതുപോലെ ഇവിടെയും ഗൃഹ്യാദി ജന്മങ്ങളിൽ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. ഏവം പ്രാപ്തേ എന്നിങ്ങനെ പൂർവക്ഷി പറയുമ്പോൾ ഭ്രൂമഹ, വയം ഭ്രൂമഹ, ഭാഷകാരൻ പറയുന്നു, ഞാൻ പറയാം എന്താണ്. അന്യേഹി ജീവേർ അധിഷ്ഠിതേഷു ഗൃഹ്യാദിഷു സംസർഗമാത്രം അനുസേന പ്രതിപദ്യന്തേ നത്തത് സുഖദുഃഖ ഭാജോ ഭവന്തി. മറ്റ് ജീവൻ അധിഷ്ഠിതമായ ആ വ്രീഹ്യാദികളിൽ ഒരു ബന്ധം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, സംസ്പർശം ബന്ധം. എങ്ങനെയാണോ ഒരു ക്ഷേത്രജ്ഞനിൽ കർമ്മ സംസ്കാരമിരിക്കുന്നു, അതുപോലെ ഈ ജീവന്മാരും പോയിരിക്കുന്നു. അന്യേഹി ജീവീർ അധിഷ്ഠിതേഷു വ്രീഹ്യാദേശോ, മറ്റ് ജീവന്മാർ ക്ഷേത്രജ്ഞന്മാരായിരിക്കുന്ന ആ വ്രീഹ്യാദികളിൽ സംസർഗമാത്രം, ഒരു സംസർഗം മാത്രം അനുശയനം പ്രതിപദ്യന്തേ, അനുശയികൾ പ്രാപിക്കുന്നു. സുഖദുഃഖഭാജോ ഭവന്തി, സുഖദുഃഖഭക്കാകുന്നില്ല എന്നർത്ഥം. ഇവിടെ തന്നെ പറയുന്നുണ്ട് ക്ഷേത്രജ്ഞ അന്തര അധിഷ്ഠിതേഷു, ക്ഷേത്രജ്ഞാന്തരൻ അധിഷ്ഠിതനായിരിക്കുന്നവൻ എന്ന് പറയും. അപ്പൊ ഈ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ നിന്ന് മനസ്സിലാകും. ക്ഷേത്രജ്ഞാന്തര അധിഷ്ഠിതനാണ് ഒരു സ്ഥാവരം എന്ന് വരുമ്പോൾ ക്ഷേത്രജ്ഞൻ അവിടെ ആരായി? ജീവൻ എന്ന് മനസ്സിലാകണം. വേറെ അർത്ഥം പലരും ഇതിന്റെ അർത്ഥം തെറ്റിദ്ധരിച്ചിട്ട് വേറെ അർത്ഥമൊക്കെ പറയുന്നുണ്ട്. അതിവിടെ അത് സ്പഷ്ടമാണ്. ഇത് വെച്ചാണ് ക്ഷേത്രജ്ഞൻ ജാവി മാംവിദ്ധി എന്നൊക്കെ പറയുന്നിടത്ത് ക്ഷേത്രജ്ഞനെ ജീവനായിട്ടെടുക്കുന്നു. പൂർവവത് ഇവിടെ പറയുന്നു, അന്യേഹി ജീവീർ അധിഷ്ഠിതേഷു വിറിഹ്യാദിഷു സംസർഗമാത്രം അനുസേന പ്രതിപദ്യൻ. ക്ഷേത്രജ്ഞനോട് സംസർഗം മാത്രം വരുന്നു, അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളോട് സംസർഗം മാത്രം വരുന്നു. എന്നത്തെ സുഖദുഃഖ ഭാജോ ഭവന്തി, ഈ ജീവൻ മേളിൽ നിന്ന് വരുന്ന ജീവൻ സ്ഥാപനങ്ങളെ പ്രാപിച്ചിട്ട് അതിൻ്റെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ വേറെ ആള് ഉണ്ട്. പൂർവത് യഥാ, പൂർവത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ അടുത്ത് വ്യാഖ്യാനിക്കുന്നു? യഥാ വായുധൂമാനിഭാവോ അനുശയന തസ്സംശ്ലേഷം മാത്രം. വായുധൂമാദികളിൽ എന്തു വരുന്നു? അതുമായിട്ട് സംശ്ലേഷം, സംസർഗം, സംബന്ധം, സംയോഗം, അതേ ഉള്ളൂ. വായുധൂമാനിഭാവോ അനുശയന തസ്സംശ്ലേഷം മാത്രം. ബ്രീഹ്യാദിഭാവോ വി ജാതിസ്ഥാവരേഹി സംശ്ലേഷം മാത്രം. അതുപോലെ ബ്രീഹ്യാദിഭാവോ വി, ബ്രീഹ്യാദി ഭാവം എന്ന് പറയുന്നത് ജാതി സ്ഥാവരേഹി, ജാതി എന്ന് വെച്ചാൽ ജന്മ, സ്ഥാവരം യസ്യ, അതാണ് ജാതി സ്ഥാവരം. ആർക്കാണോ സ്ഥാവര ജന്മം കിട്ടിയത് അതുമായിട്ട് സംശ്ലേഷം, ഒരു സംബന്ധം, ഒരു ബന്ധമേ ഉള്ളൂ. ഉദയത് എന്തുകൊണ്ട്? തദ്വദേഹ ഇഹാപി അഖിലാപാത് ആണ് സൂത്രം പറയുന്നത്. എന്താണ്? അന്യ അധിഷ്ഠിതേഷു, അന്യ അധിഷ്ഠിതമായിരിക്കുന്ന വ്രീഹ്യാദികളിലും പൂർവ പഴയതുപോലെ തന്നെ അഭിലാപ അതിനെ പറയുന്നുണ്ട് ഇവിടെ എന്നാണ്. തദ്വദേഹ ഇഹാപ്യ അഭിലാപ, ഇവിടെ അത് പറയുന്നുണ്ട്. കോ അഭിലാപസ്യ തദ്വദ്ഭാവ, അഭിലാപം അതുപോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ തദ്വദ്ഭാവത്വം എന്താണ്? അതുപോലെയുള്ള അഭിലാപം, അഭിലാപം എന്ന് വെച്ചാൽ പറയുക, അഭിലാപത്തിന്റെ തദ്വദ്ഭാവം എന്ന് പറഞ്ഞാൽ അഭിലാപം അതുപോലെ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു? കർമ്മം വ്യാപാരമന്തരേണ സങ്കീർത്തണം, കർമ്മം വ്യാപാരത്തെ കൂടാതെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട്. അതെന്താണ്? അത് വിശദീകരിക്കുന്നു അടുത്ത്. യഥാ ആകാശാദിഷു പ്രവർഷണാന്തേഷു കഞ്ചിത് കർമ്മം വ്യാപാരം പരാമർശത്തി, ആകാശത്തിൽ തുടങ്ങി മഴ വരെ വരുന്നിടത്ത് അതിനിടയ്ക്ക് ഏതെങ്കിലും കർമ്മത്തെക്കുറിച്ച് പറയുന്നില്ല. എന്ന് വെച്ചാൽ പുണ്യകർമ്മത്തെക്കുറിച്ചോ പാപകർമ്മത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല ശ്രുതിയിൽ. ഒന്നിൽ നിന്നോ മറ്റൊന്നിനെ പ്രാപിക്കുന്നു, അതിൽ നിന്നോ മറ്റൊന്നിനെ പ്രാപിക്കുന്നു അനിശ്ചയി എന്നേ പറയുന്നുള്ളൂ. അല്ല അവിടെ പുണ്യഭാവങ്ങളെ കുറിച്ച് പറയുന്നില്ല, വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. രമണീയ ചരണാഹ, കപൂയ ചരണാഹ എന്നൊക്കെ പറയുന്നിടത്താണ് കർമ്മത്തെ കുറിച്ച് പറയുന്നത്, ഇവിടെ അത് പറയുന്നില്ല. അതാണ് ഈ ആകാശാദിഷു പ്രവർഷണാന്തേഷു, ആകാശത്തിൽ തുടങ്ങി മഴ വരെയുള്ള സ്ഥലത്ത് കർമ്മം വ്യാപാരം പരാമർശത്തെ, അവിടെ നിന്ന് ഒരു കർമ്മം വ്യാപാരത്തെ കുറിച്ച് പറയുന്നില്ല. ഏവം ബ്രിഹ്യാദി ജന്മന്യം, ഇവിടെ അങ്ങനെയാണ് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ കർമ്മം വ്യാപാരത്തെ കുറിച്ച് പറയുന്നിടത്തെ പുതിയ ജന്മമുള്ളൂ, അത് പറഞ്ഞില്ലെങ്കിൽ കേവലം സംസർഗം മാത്രം. അതാണ് സിദ്ധാന്തം. തസ്മാൻ നാക്കി അത്ര സുഖദുഃഖ ഭാഗത്വം അനുശയിക്കുന്നു. അതുകൊണ്ട് ഈ വ്രീഹ്യാദികളിൽ സുഖദുഃഖാനുഭവം അനുശയികൾക്ക് സംഭവിക്കുന്നില്ല. തസ്മന്നാസ്തി അത്ര വ്രീഹ്യാദി ജന്മങ്ങളിൽ സുഖദുഃഖ ഭാഗത്വം അനുശയിക്കുന്നു. എത്രതോ സുഖദുഃഖ ഭാഗത്വം അഭിപ്രേതി പരാമർശിച്ച് തത്ര കർമ്മം വ്യാപാരം രമണീയ ചരണാഹ കപൂയ ചരണാഹ ഇതിച്ച, എവിടെയാണോ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് അവിടെ പറയുമ്പോൾ പറയും എന്താണ് കർമ്മം വ്യാപാരത്തെ എങ്ങനെ കപൂയ ചരണാഹ എന്ന് പറഞ്ഞിട്ട് പറയും എന്താണ് ശ്വയോനിംബ ചണ്ടാള യോനിംബ സൂഗര യോനിംബ എന്ന് പറയുന്നു. അവിടെ കർമ്മത്തെക്കുറിച്ചും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ആ ജന്മങ്ങളാകുകയാണ്, അവിടെ സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നു. അങ്ങനെ എത്രത്തോ സുഖദുഃഖ ഭക്തും അഭിപ്രായത്തിൽ സുഖദുഃഖ അനുഭവത്തെ എവിടെയാണോ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പരാമർശതി പരാമർശിക്കുന്നത് തത്ര കർമ്മം വ്യാപാരം, കർമ്മം വ്യാപാരത്തെ പരാമർശിക്കുന്നു, പരാമർശിച്ച് തത്ര കർമ്മം വ്യാപാരം എങ്ങനെ രമണീയ ചരണാഹ കപൂയ ചരണാവിധിച്ച അഭിച്ച മുഖ്യേ അനുശയിന ബ്രഹ്യാദി ജന്മനി ബ്രഹ്യാദിഷു ലൂയമാനേഷു കണ്ഠ്യമാനേഷു പച്യമാനേഷു ഭക്ഷ്യമാനേഷു ച തദ് അഭിമാനിനോ അനുശയിന പ്രവസേയുഹു. ഈ ബ്രഹ്യാദികളിൽ ഈ അനുശയികൾ ജന്മത്തെ എടുത്തു എന്നിരിക്കട്ടെ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ആദ്യം മുറിക്കും, പിന്നെ തല്ലും ഇടിക്കും, പാകം ചെയ്യും. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ അവർ ഇത്രയും സഹിച്ച് അവിടെ ഇരിക്കത്തില്ല, അവരവിടെ നിന്ന് ചാടിപ്പോകും. അതിൻ്റെ ആവശ്യം എന്തോന്നു, ഇതൊരു നിയമമാണ്. അതാണ് അഭിജ മുഖ്യേ അനുശയിനാം ബ്രഹ്യാദി ജന്മനി ബ്രഹ്യാദിഷു. അപ്പോൾ ഈ അനുശയികളുടെ ബ്രഹ്യാദി ജന്മം മുഖ്യമാണെന്ന് വന്നു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ അവരെല്ലാം അവിടെ ക്ഷേത്രജ്ഞന്മാരായി ഇരിക്കുന്നുവെന്ന് വന്നു കഴിഞ്ഞാൽ ബ്രഹ്യാദിഷു ലൂയമാനേഷു, ബ്രഹ്യാദികളെ ഛേദിക്കുമ്പോൾ ലൂഞ്ഞ ഛേദനെ അതിനെ മുറിക്കുമ്പോൾ, കണ്ഠ്യമാനേഷു കടിഭേദനെ അതിനെ പിന്നെ തല്ലുമല്ലോ അതിനെ വേറെതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, പച്ചമാനേഷു പച്ചപാകെ പാകം ചെയ്യുമ്പോൾ, ഭക്ഷ്യമാനേഷു ഭക്ഷിക്കുമ്പോൾ എല്ലാം തത് അഭിമാനിനോ അനുശയന, ആ ക്ഷേത്രത്തിൽ അഭിമാനിച്ചിരിക്കുന്ന ആ ക്ഷേത്രജ്ഞന്മാര് പ്രവസേയു, അവര് പ്രവാസികളാകും എന്ന് പറഞ്ഞാൽ നാട് വിട്ടുപോകും, ആ ശരീരം വിട്ട് സ്ഥലം വിട്ടുകളും. എന്തുകൊണ്ട് യോഹി ജീവോ യ ശരീരം അഭിമന്യതേ സ തസ്മിൻ പീഡ്യമാനേ പ്രവസതി ഇതി പ്രസിദ്ധം. അതായത് ഒരു ജീവന് ഒരു ശരീരത്തിൽ അഭിമാനിച്ചിരുന്നാൽ ആ ശരീരത്തിൽ പീഡനങ്ങൾ ഏർപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് സ്ഥലം വിട്ടു പോകും. ഇത് ലോകപ്രസിദ്ധമാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും പീഡനം കൊടുക്കുക, ജീവൻ സ്ഥലം വിട്ടു കഴിഞ്ഞാൽ അത് കൂടുതൽ പീഡനങ്ങൾ ഒന്ന് സഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നതാണ് ആക്സിഡന്റ് എല്ലാം സംഭവിക്കുമ്പോൾ ജീവൻ പെട്ടെന്ന് തന്നെ സ്ഥലം പെട്ടു പോകുന്നു. ഒരു പരിധിവരെയൊക്കെ സഹിക്കും, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കത്തില്ല. ഇതാണെങ്കിലോ അതിനെ മുറിക്കുന്നു, പിന്നെ അതിനെ തല്ലി വേർതിരിക്കുന്നു, പിന്നെ അതിനെ ഇടിക്കുന്നു, പൊടിക്കുന്നു, പിന്നെ പാകം ചെയ്യുന്നു. ഇത്രയൊക്കെ സഹിച്ചൊരു ജീവൻ ഇരിക്കും, ഒരിക്കലും ഇരിക്കത്തില്ല എന്നാണ്. അങ്ങനെയൊക്കെ സഹിച്ചിരുന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ ശരീരം മുറിച്ച് മുറിച്ചിട്ടാലും ജീവൻ പോകത്തില്ല എന്നാണ്. യോ ഹി ജീവോയോ ശരീരം അഭിമന്യത, ഏതൊരു ജീവനാണോ ഈ ശരീരത്തിൽ അഭിമാനമുള്ളത്, സത്തസ്മിൻ പീഡ്യമാനെ പ്രവസതി, അത് പീഡിപ്പിക്കപ്പെട്ടാൽ വിട്ടുപോകുന്നു എന്നുള്ളത് പ്രസിദ്ധം. തത്ര ഗൃഹ്യാദി ഭാവാദ്രേതസിയോ ഭാവോ അനുശയിനാം നഭിലപ്യേത. പക്ഷെ ഈ അനുശയിക്ക് പുരുഷനുമായിട്ടുള്ള ബന്ധം ഉണ്ടാവണം, എന്നാലേ അത് അടുത്തൊരു പുരുഷനാകത്തുള്ളൂ. അതാണ് തത്ര വിരിഹ്യാദിഭാവ. ആദ്യം വിരിഹ്യാദിഭാവം, അത് കഴിഞ്ഞ് രേതസിക് ഭാവം എന്ന് വെച്ചാൽ പുരുഷഭാവം. അനുശയിനാം നഭിലപ്യേത, അത് സംഭവിക്കത്തില്ല. ഇതിൽ നിന്ന് ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പുരുഷനിലങ്ങനെ പ്രവേശിക്കും. അതഹ സംസർഗമാത്രം അനുശയിനാം അന്യ അധിഷ്ഠിതേഷു വൃഹ്യാദിഷു ഭവതി. അതുകൊണ്ടെന്താണ്, കേവലം ഒരു സംസർഗം, ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അന്യ അധിഷ്ഠിതം എന്ന് വെച്ചാൽ അന്യക്ഷേത്രജ്ഞാധിഷ്ഠിത വൃഹ്യാദികളിൽ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അനുശയിനാം സംസർഗമാത്രം ഭവതി. ഏതേന ജനേർ മുഖ്യാർത്ഥത്വം പ്രതിബ്രൂയാ ഉപഭോഗസ്ഥാനത്വഞ്ച സ്ഥാവരഭാവതസ്യ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ജായന്തേ എന്ന് പറയുന്നിടത്ത് മുഖ്യാർത്ഥത്തെ നിഷേധിക്കുന്നു. പ്രതിബ്രൂയാ നിഷേധിക്കുക. ജനേഹി മുഖ്യാർത്ഥത്വം പ്രതിബ്രൂ ഉപഭോഗസ്ഥാനത്വം. അപ്പോൾ സ്ഥാവരഭാവങ്ങളിൽ ഉപഭോഗസ്ഥാനത്വത്തെയും നിഷേധിക്കണം. സ്ഥാവരഭാവസ്യ ഉപഭോഗസ്ഥാനത്വം ച പ്രതിബ്രൂയ നജ വയം ഉപഭോഗസ്ഥാനത്വം സ്ഥാവരഭാവസ്യ അവജാനീമഹേ. പക്ഷേ എന്താണ്, സ്ഥാവരഭാവങ്ങളിൽ ഉപഭോഗസ്ഥാനത്വം എന്ന് പറയുന്നത് ഞങ്ങൾ പാടെ നിഷേധിക്കുന്നുണ്ട്. അതൊരു ഉപഭോഗസ്ഥാനമേ അല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. നശവയും ഉപഭോഗസ്ഥാനത്വം സ്ഥാവരഭാവസ്യ സ്ഥാവരജീവികളിൽ ഉപഭോഗസ്ഥാനത്വത്തെ ന അവജാനീമഹേ, പാടെ നിഷേധിക്കുന്നില്ല. എന്തുകൊണ്ട്, ഭവതു അന്യേഷാം ജന്തുവന അപുണ്യസാമർഥ്യേന സ്ഥാവരഭാവം ഉപഗതാനാം ഏതത് ഉപഭോഗസ്ഥാനം. പക്ഷെ വേറെയും ജീവികളുണ്ടല്ലോ, ഈ മേളിൽ പോയിട്ട് വരുന്നവരല്ലാതെ, സ്വർഗത്ത് പോകാതെ വരുന്നവരുണ്ടല്ലോ, അവരെയാണ് പറയുന്നത്. എന്താണ് അവരുടെ അപുണ്യ സാമർഥ്യം? പാപം കൊണ്ട് അവര് ഈ വൃഹ്യാദികളിൽ ക്ഷേത്രജ്ഞനായി തന്നെ ഇരിക്കും. അവിടെ അവർ സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുകയും ചെയ്യും. ഭവതു അന്വേഷാം ജന്തുവിനാം എന്നുവെച്ചാൽ നിങ്ങളിൽ നിന്ന് വരാത്ത ജീവികൾക്ക്, ജന്തു എന്ന് വെച്ചാൽ ജീവികൾ, അനുശയികൾ, അവർക്ക് അപുണ്യ സാമർഥ്യം, അവരുടെ പാപം കൊണ്ട് സ്ഥാവരഭാവം ഉപഗതാനാം, ഈ സ്ഥാവരഭാവത്തെ പ്രാപിച്ചവർക്ക് ഏത് ഉപഭോഗസ്ഥാനം, ബ്രഹ്യാദികളും ഉപഭോഗസ്ഥാനമാണ്. ചന്ദ്രമസസ്തു അവരോഹന്തോ അനുശയിനോ എന്ന സ്ഥാവരഭാവം ഉപപുഞ്ചതൈത്തി ആചഷ്മഹേ. ഞങ്ങൾ എന്താ വിശേഷിച്ച് പറയുന്നത്, ചന്ദ്രമസഹ അവരോഹന്ത, ചന്ദ്രനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർ, അനുശയിനഹ അനുശയിക്കുന്ന സ്ഥാവരഭാവം, അവരൊരിക്കലും സ്ഥാവരങ്ങളിൽ ക്ഷേത്രജ്ഞന്മാർ ആകുന്നില്ല. ഇതി ആചഷ്മഹേ എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് ആ വിഷയം അവിടെ കഴിഞ്ഞു. അസിദ്ധമിതി എന്ന ശബ്ദ യത്പുനരുക്തം പശുഹിംസാദി യോഗാ അശുദ്ധം ആധ്വരികം കർമ്മ തസ്യ അനിഷ്ഠമപി ഫലം അവകല്പതേ ഇത്യതോ മുഖ്യമേവ അനുശയിനാം ബ്രഹ്യാദി ജന്മ അസ്തു തത്ര ഗൗണി കൽപ്പന അനർത്ഥികേതി തത് പരിഹരിയത. നേരത്തെ പറഞ്ഞല്ലോ, മൃഗ ബലി ഉള്ളതുകൊണ്ട് അധ്വരിക കർമ്മ യാഗം, അധ്വരികം കർമ്മ എന്ന് വെച്ചാൽ അധ്വരം എന്ന് വെച്ചാൽ യാഗം, അധ്വരികം കർമ്മ ആ യാഗകർമ്മം അനിഷ്ടമാണ് എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് അനിഷ്ടഫലം ഉണ്ടാകും. അതുകൊണ്ട് അനുശയികളെല്ലാം എന്ത് വരുന്നു, സ്വർഗത്ത് പോയാലും പാപം കൊണ്ട് ഇവിടെ വൃഹ്യാദികളായി ജനിക്കും. അതുകൊണ്ട് ജായന്തി മുഖ്യാർത്ഥത്തെ എടുക്കണം, ഗൗണാർത്ഥത്തെ എടുക്കുക. ഇവിടെ എന്തർത്ഥം എടുത്ത ഗൗണാർത്ഥത്തെ, ജായന്തി എന്ന് പറഞ്ഞാൽ ജനിക്കുന്നു എന്നല്ല, സംസ്പർശ മാത്രം, ഇത് ശരിയല്ല എന്നാണ് എന്നൊരു നേരത്തെ പറഞ്ഞു. അതിനെ പരിഹരിക്കുന്നു, ഏത് പുനരുക്തം എന്ന് പറഞ്ഞു, പശുഹിംസാദി യോഗ, പശുഹിംസാദികളുള്ളതുകൊണ്ട് മൃഗ ബലി ഉള്ളതുകൊണ്ട് അശുദ്ധം മാധുര്യം കർമ്മ, യാഗം അശുദ്ധമാണ്. തസ്യ അനിഷ്ടമഭി, അത് അനിഷ്ടവുമാണ്. അനിഷ്ടമഭി ഫലം അവകൽപ്പതേ, അനിഷ്ടഫലത്തെയും കൽപ്പിക്കുന്നു. ഇത്യത അതുകൊണ്ട് മുഖ്യമേവ അനുസയിന വൃഹ്യാദി ജന്മ അസ്തു, അതുകൊണ്ട് വൃഹ്യാദി ജന്മം എന്ന് പറഞ്ഞിരിക്കുന്നത് മുഖ്യമാണ്, ജായന്തി എന്ന് പറയുന്നത് അത് സ്വീകരിക്കണം. തത്ര ഗൗണി കൽപ്പന അനർത്ഥിക്ക, മുഖ്യാർത്ഥത്തെ എടുക്കാവുന്നിടത്ത് ഗൗണാർത്ഥം എടുക്കുന്നത് ശരിയല്ല, അത് നിയമവിരുദ്ധമാണ്. അനർത്ഥിക ഇതി തത് പരിഹരിത എന്നുള്ള കാര്യത്തെ പരിഹരിക്കുന്നു എന്ന സിദ്ധാന്തം പറയുന്നു. ശാസ്ത്രഹേതുത്വ ധർമാധർമ്മ വിജ്ഞാനസ്യ, അതാണ് അശുദ്ധമിതി ചേ എന്ന് പറഞ്ഞാൽ പറയുന്നു, ശബ്ദ പറയുന്നു, എന്ത് പാപം എന്ത് പുണ്യം ഇതൊക്കെ ഇത് തീരുമാനിക്കുന്നതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, എന്താണോ, ശാസ്ത്രം. അല്ല, നിങ്ങളുടെ കൽപ്പന അനുസരിച്ച് സ്വീകരിക്കാൻ പറ്റും. ശാസ്ത്രഹേതുത്വ ധർമാധർമ്മ വിജ്ഞാനം, പുണ്യപാപ വിജ്ഞാനം എന്നുവെച്ചാൽ പുണ്യപാപത്തെ കുറിച്ചുള്ള സയൻസ്. ഈ സയൻസ് എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിട്ടാണോ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശ്രുതി, ശ്രുതിയെ മനസ്സിലാക്കുക. ആ ശ്രുതി എന്ന് പറയുന്നത് ഈശ്വരപ്രോക്തമാണ്, അതിൽ നിന്ന് മനസ്സിലാക്കും. അയം ധർമ്മമായ അധർമ്മ ഇത് ശാസ്ത്രമേവ വിജ്ഞാനേ കാരണം, ഇത് ധർമ്മമാണ് ഇത് അധർമ്മമാണെന്നുള്ളതിന് ശാസ്ത്രമേവ മറ്റൊന്നും വേറെ ഒരു പരീക്ഷണവും നിരീക്ഷണവും ഒന്നും സാധ്യമല്ല, വേറെ ഒരു സയൻസും സാധ്യമല്ല, ശാസ്ത്രമെന്ന സയൻസ് മാത്രമേ ഉള്ളൂ. വിജ്ഞാനേ കാരണം, ഇതാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം എന്നിരിക്കെ, ഇതൊക്കെ പിന്നെ ശാസ്ത്രത്തിലൂടെ സയൻസിലൂടെ തെളിയിക്കാൻ പോകുന്നവരെ കുറിച്ച് എന്ത് പറയണം. അതീന്ദ്രിയത്വയോഹോ അനിയത ദേശകാല നിമിത്തത്വ, ഇത് അതീന്ദ്രിയമാണ്. പുണ്യഭാവങ്ങൾ അതീന്ദ്രിയമാണെന്ന് വെച്ചാൽ മനുഷ്യന്റെ ഇന്ദ്രിയത്തിന് വിഷയമേ അല്ല, ദൈവത്തിന് അതെല്ലാം അറിയാം. ദൈവത്തിന് അതറിയുന്നതിന് ഇന്ദ്രിയവും വേണ്ട, അതാണ് അത് അറിഞ്ഞു തന്നത് ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്, ഇന്നത് പുണ്യം ഇന്നത് പാപം, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അതീന്ദ്രിയത്വ ധർമാധർമ്മ വിജ്ഞാനം, അയം ധർമ്മോ അയം അധർമ്മ ഇതി ശാസ്ത്രമേവ വിജ്ഞാനേ കാരണം, അതീന്ദ്രിയത്വ തയോഹോ അനിയത ദേശകാല നിമിത്തത്വ, അത് വിശദീകരിക്കുന്ന എന്താണ് അനിയത ദേശകാല നിമിത്തം എന്ന് പറയുന്നത്. യസ്മിൻ ദേശേ കാലേ നിമിത്തേ ച യോ ധർമ്മോ അനുഷ്ഠീയതേ സയേവ ദേശകാല നിമിത്താന്തരേഷു അധർമ്മോ ഭവതി, ഒരു ദേശത്ത് ഒരു കാലത്ത് ഒരു നിമിത്തത്തെ ആശ്രയിച്ച് ഏത് ധർമ്മമാണോ അനുഷ്ഠിക്കുന്നത് അതേ കർമ്മം തന്നെ എന്താണ് മറ്റൊരു ദേശത്ത് മറ്റൊരു കാലത്ത് മറ്റൊരു നിമിത്തത്തെ ആശ്രയിച്ച് ചെയ്ത് അത് അധർമ്മമാവും. എന്നുവെച്ചാൽ വിധി എന്ന് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് അർത്ഥം. വിധി ദേശം തെറ്റിക്കുക, കാലം തെറ്റിക്കുക, നിമിത്തങ്ങൾ തെറ്റിക്കുക എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അധർമ്മമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. തേന ശാസ്ത്രാ ഹൃദയ ധർമാധർമ്മ വിഷയം വിജ്ഞാനം ന കസ്യചിത് സൃഷ്ടി, അതുകൊണ്ട് ശാസ്ത്രമല്ലാതെ ധർമാധർമ്മത്തെ വെളിപ്പെടുത്തുന്ന വിജ്ഞാനം ന കസ്യചിത് അസ്തി. ഒരു പ്രമാണത്തിലൂടെയും അത് സാധ്യമല്ല. ഒരു വ്യക്തിക്കും അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകത്തുള്ളു. ശാസ്ത്രാശ്ച ഹിംസ അനുഗ്രഹാദ്ധ്യാത്മകോ ജ്യോതിഷ്ഠോമോ ധർമ്മ ഇത്യവധാരിത സ കഥം അശുദ്ധയിരി ശക്യതേ വ്യക്തം. ശാസ്ത്രത്തിൽ നിന്നോ നിജയുടെ ശ്രുതി എന്ന് മനസ്സിലായി. ഹിംസ അനുഗ്രഹാദികൾ, അനുഗ്രഹം എന്ന് വെച്ചാൽ അത് ഹിംസ ഉണ്ട്, പക്ഷെ അത് പുണ്യത്തെ ഉണ്ടാക്കുന്നതുമാണ്. ജ്യോതിഷ്ഠോമ ധർമ്മ, ജ്യോതിഷ്ഠോമം ധർമ്മ ഇത്യവധാരിത ധർമ്മമൊന്ന് ഉറപ്പിച്ചു. സ കഥം അശുദ്ധയിരി ശക്യതേ വ്യക്തം. അത് അശുദ്ധമെന്ന് അങ്ങനെ പറയാൻ പറ്റും? അത് അശുദ്ധമെന്ന് പറയാൻ പറ്റില്ല. നനു നഹിംസ്യാത് സർവഭൂതാനീതി ശാസ്ത്രമേണ ഭൂതവിഷയാം ഹിംസാം അധർമ്മിത്യവഗമേരി. പറയുന്നത് ശാസ്ത്രമല്ലേ പറയുന്നത് പ്രാണികളെ കൊള്ളരുതെന്ന്. നഹിംസ്യാത് സർവഭൂതാനീതി ശാസ്ത്രമേവ ഭൂതവിഷയാം എന്ന് പറഞ്ഞാൽ പ്രാണിവിഷയാം, പ്രാണികളെ കുറിച്ച്. ഹിംസാം അധർമ്മിത്യവഗമേരി, ഹിംസ പ്രാണിഹിംസ അധർമ്മമാണെന്നും ബോധിപ്പിക്കുന്നു. ബാഠം ശരിയാണ്, ബാഠം ഉറപ്പായിട്ടും അങ്ങനെ ബോധിപ്പിക്കുന്നുണ്ട്. ഉത്സർഗസ്തു അത് ഉത്സർഗമാണ്. അപവാദഹയുണ്ട്. എന്താണ് അഗ്നിശോമീയം പശു ആലഭേദ? അഗ്നിശോമീയമായ പശുവിനെ ആലഭേത, ആലഭേത എന്നാണ് സർവത്ര പാഠം. പക്ഷെ ആലഭത്തെ എന്നുള്ളതാണ് ശരിയായ പാഠം. കാരണം ഇത് നമ്മൾ ദശലകാരങ്ങളിൽ പെടാത്ത ഒരു ലകാരമാണ്. ഏതാണത്? ദശലകാരങ്ങളിൽ പെടാത്ത ലകാരം ലേട്ട് വേദത്തിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്, അതിന്റെ രൂപമാണ് അലഭത്തെ. വിധി തന്നെ ആലഭനം ചെയ്യണം, ആലഭേദ എന്ന് പറയുന്ന അർത്ഥം തന്നെ. ആ സ്പർശനം എന്ന് പറയുന്നത് അതും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആര്യസമാജിയുടെ വ്യാഖ്യാനമാണ് എന്ത്? അനുഭേദം എന്ന് വെച്ചാൽ സ്പർശിക്കുക. പക്ഷെ ഭാഷകാരനോട് എന്താ പറയുന്നത്? കൊല്ലുക എന്ന് തന്നെ. എന്നുവെച്ചാൽ വേദത്തിൽ പശുഹിംസ ഉണ്ട് എന്ന്, മൃഗബലി ഉണ്ടെന്ന് ആരംഗീകരിക്കുന്നു? ഭാഷകാരനും അംഗീകരിക്കുന്നു. കാലവ്യത്യാസം നോക്കണം. അപ്പോ ബ്രിട്ടീഷുകാരൂടെ വന്നതിന് ശേഷം ഒരാൾ പറയുന്നു അത് തൊട്ടാ മതിയെന്ന്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? എത്രയോ കാലം ഇവിടെ മൃഗബലി നടന്നിരുന്നു എന്നാണ്. മീമാംസകരും പറയുന്നു. എന്നാൽ ഇവിടെ ഈ വാക്യങ്ങളെ സ്പർശിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാം, അതിന് ദോഷമുണ്ട്. സ്പർശിക്കുന്നൊരു അർത്ഥമുണ്ട്, അർത്ഥമില്ലാത്തതല്ല. ചിലപ്പോൾ ഇനി വേദത്തിൽ പറഞ്ഞപ്പോൾ സ്പർശിക്കുക എന്നായിരിക്കും പറഞ്ഞത് എന്ന് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറഞ്ഞാൽ തന്നെയും അങ്ങനെ ഒരു അർത്ഥത്തിൽ തീരുമാനമെത്തുക പ്രയാസമാണ്. കാരണം ഈ മൃഗബലി എന്ന് പറയുന്നത് ആ കാലഘട്ടങ്ങളിൽ ഇവിടെ മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങളിലും ഒരാചാരമായിരുന്നു. ദേവതകളെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബലി നടത്തുക. മറ്റ് മതങ്ങളിലൊക്കെ സ്വന്തം പുത്രനെ ബലി കൊടുത്തിട്ട് ഈശ്വരനെ സന്തോഷിപ്പിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മൃഗബലി നടന്നു എന്ന് കരുതുന്നതാണ് കൂടുതൽ യുക്തിയുക്തമായിരിക്കുന്നു ആ കാലം കൂടെ നോക്കുമ്പോൾ. പിന്നെ അത് നൂറ്റാണ്ടുകളോളം നടന്നു എന്നുള്ളതിന് തെളിവുമുണ്ട്. അതാണ് ഭാഷകാരനെ പോലെയുള്ളവർ പറയുന്നത്. പിന്നെ നമ്മുടെ ആചാരം മൃഗബലി നടത്തിയ ഒരു ആചാരമാണ്, അതുകൊണ്ട് മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് മോശമായി ചിന്തിക്കുകയും എന്നുള്ളത് കൊണ്ട് മൃഗബലി നടന്നിട്ടില്ല, തൊട്ടിട്ടേ ഉള്ളൂ. ആട്ടിനെ കൊണ്ടുവരുത്തി തൊടുന്ന എന്താ? സാധാരണഗതിയില് വ്യാഖ്യാതാക്കളെല്ലാം ബലി എന്ന് തന്നെ പറയുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികന്മാര് പ്രാകൃതന്മാരാണ്, കാടന്മാരാണെന്ന് വരും മൃഗബലി നടത്തിയതുകൊണ്ട്. അപ്പൊ ആ ഒരു അപമാനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വ്യാഖ്യാനത്തിലൂടെ ശരിപ്പെടുത്തിയത്. ഇങ്ങനെയാണ്. പക്ഷെ ഭാഷകാരന് തോന്നിയില്ല അതൊരു അപമാനമാണെന്ന്. എന്നാ പറയണമല്ലോ, ഇവിടെ അതിനെ അംഗീകരിക്കുകയാണ്. എന്താണ് പശുഹിംസ? മൃഗബലി നടന്നിരുന്നു, പക്ഷെ അത് ദോഷമില്ല യാഗത്തിൽ. അപ്പോ ആ ഒരു ചരിത്രപരമായി നോക്കുമ്പോൾ അത് നടന്നിരുന്നു എന്നുള്ള 100% ഉറപ്പാണ്. പിന്നെ ഏത് കാര്യങ്ങളും വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്താം എല്ലാ ദോഷങ്ങളും. വ്യാഖ്യാതാവിന്റെ കഴിവാണ്. ഇനി അങ്ങ് പ്രഭുത്തിലുള്ള ലഭുധാതുവിന് സ്പർശനമെന്നുള്ള ഒരർത്ഥം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഹിംസ എന്നൊരർത്ഥം ഇല്ലാന്ന് പറ്റില്ല. കാരണം കത്തിയുണ്ട് കണ്ടിക്കണമെങ്കിൽ ആദ്യമൊന്ന് സ്പർശിക്കണ്ടേ? സ്പർശിച്ചിട്ടല്ലേ കണ്ടിക്കാൻ പറ്റും. അപ്പൊ സ്പർശനം എന്നുള്ള അർത്ഥം ഉണ്ടാകാം. പക്ഷെ കശാപ്പ് ചെയ്തു എന്നുള്ളതിന് എത്രയൊക്കെ വ്യാഖ്യാനിച്ചാലും ശരി, അത് സമർത്ഥിക്കാൻ പ്രയാസമാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഭാഷകാരനെ പോലെയുള്ളവരൊക്കെ പറഞ്ഞു നേരിട്ട്. ഇത് മാത്രമല്ല, മറ്റ് പല ഭാഗങ്ങളിലും വരുന്നു. അപ്പൊ ഇത് ഇനി പല ഭാഗങ്ങളിലും വരും ഈ കശാപ്പ്. അങ്ങനെ വരുന്നിടത്ത് ആര്യ സമാജികൾ എന്ത് പറയും? അതൊന്നും വേദമേ അല്ല. കുറച്ച് വ്യക്തമായി പറയുകയാണ് കശാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അത് വേദമല്ല, അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആ പിന്നെ ഒരു കാര്യം അവർ പറയുന്നുണ്ട്, പിൽക്കാലത്ത് കശാപ്പ് ചെയ്തിരുന്നു, അതവരംഗീകരിക്കുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ആൾക്കാർ കശാപ്പ് ചെയ്യാൻ തുടങ്ങി, അത് പറയുന്നുണ്ട്. ഹരിസമായി പറയുന്നത് ആ ഒറിജിനൽ വൈദിക കാലഘട്ടത്തിൽ അന്ന് ഇതിനെ കൊന്നിട്ടില്ല, പിൽക്കാലത്ത് അങ്ങനെ ഒരർത്ഥം വന്നു എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇവിടെ ഭാഷ്യകാരന്റെയൊക്കെ കാലത്ത് കൊന്നു എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്, അത് പറയുന്നുണ്ട്.